പിതാവേ പരിപാവനമാകേണം തവ തിരുനാമം തവ രാജ്യം ഭൂവിൽ ആഗതമാകണമേ ഹിതമിഹമതിലാകേണം പരമതിലെന്നതു പോൽ പ്രതിദിനമടിയങ്ങൾ കന്നം കനിവൊടു പകരണമേ പരിഹൃതമാക്കണമേ പിഴകൾ അപരനോടങ്ങൾ കരുളിടണമേ ദുഷ്ടപരീക്ഷകളിൽ നിന്നും രാജ്യം ശക്തി മഹത്വമതങ്ങേക്കെന്നും